ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ അതഃ കാലസമാദിഷ്ടാ ജരാ യുഷ്മാൻ ന ബാധതേ. ഹരിശരണം ഇതി വചഃ നിത്യം യേഷാം മുഖേ ഭവതി സദാ ഏവ ഹരിശരണം ഹരിശരണം ഇതി ബ്രുവന്തഃ സന്തി സനകാദയഃ മുനീശ്വരാഃ. തസ്മാത് കാലസമാദിഷ്ടാജര ഏതാൻ സനകാദീൻ മുനീശ്വരാൻ കദാപി ന ബാധതേ.